ഭാഗത്തെ സ്വീകരിക്കുന്നു. മനുഷ്യശരീരം, ദേവശരീരം, പിതൃശരീരം, ഗന്ധർവശരീരം, ഇങ്ങനെ പ്രജാപത് ശരീരം, ഇങ്ങനെയുള്ള പല ശരീരങ്ങളെയും ജീവന്മാർ, അവസ്ഥാന്തരങ്ങൾ, ബ്രഹ്മസതത്വം, പിന്നെ ബ്രഹ്മത്തെ അതിൻ്റെ പരമാർത്ഥം എന്താണ്, അതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സതത്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭേദങ്ങളുണ്ട്. സഗുണ ബ്രഹ്മം, ഉപാസ്യമായിരിക്കുന്ന ബ്രഹ്മം, അത് ചർച്ച ചെയ്യുന്നുണ്ട്. വിദ്യാഭേദാഭേദോ, വിദ്യയുടെ ഉപാസനയുടെ പല ശാഖകളിൽ പറഞ്ഞിരിക്കുന്ന ഉപാസനകളിൽ ഭേദവും അഭേദവും, അതുമാണോ ഇത് എന്നുള്ള ചോദ്യത്തിനോ അതെ അല്ലെങ്കിൽ അല്ല ഇത്തരത്തിൽ ഗുണോപസംഹാരാനുപസംഹാരവും, ഏത് ഉപാസനയിൽ ഏത് ഗുണത്തെ സ്വീകരിക്കണം, ഏതിൽ ഏതിൻ്റെ ആവശ്യമില്ല, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇത് സാധനാധ്യായമായതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളിലെ ഉപാസനകൾ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ മുക്തിക്ക് സാധനമാണ്. അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. മുക്തിക്ക് സാധനം എന്ന് പറയുമ്പോൾ സാക്ഷാത് സാധനമല്ലെങ്കിലും പരമ്പരയ അത് സാധനമാണ്. അതുകൊണ്ടാണ് അതിനെല്ലാം സാധന അധ്യായത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. തത്വജ്ഞാനം കൊണ്ടേ മുക്തി സാധ്യമാകും. അതാണ് അടുത്ത് പറയുന്നത്, സമ്യക് ദർശനാത് പുരുഷാർത്ഥ സിദ്ധി. പുരുഷാർത്ഥം മുക്തി, അത് സമ്യക് ദർശനം കൊണ്ടല്ലാതെ സാധ്യമല്ല. സമ്യക് ദർശനം, സമ്യക് ജ്ഞാനം, അദ്വൈത സിദ്ധാന്തം, ആ സമ്യക് ജ്ഞാനം കൊണ്ടേ സിദ്ധമാകുമെങ്കിലും മുക്തിക്ക് സാധനമെന്ന് പറയുമ്പോൾ സമ്യജ്ഞാനം മാത്രമല്ല, സമ്യജ്ഞാനത്തിന് ഉപകരിക്കുന്നവയെല്ലാം മുക്തിക്ക് സാധനമാണ് എന്ന് പറഞ്ഞ ഒരാൾക്ക് നേരിട്ടൊന്ന് സമ്യജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ബ്രഹ്മ, ബ്രഹ്മ പിന്നെ സതത്വം, സതത്വത്തോടുകൂടിയിരിക്കുന്ന ബ്രഹ്മം. ബ്രഹ്മ എന്നുള്ളതിന് വിശേഷിപ്പിക്കുകയാണ് സതത്വം ബ്രഹ്മ. ഇപ്പോൾ സമ്യക് ദർശനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയത്തില്ല, ഉപായങ്ങളിലൂടെ സാധ്യമാകും. ആ സാധനങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഉപാസനകളെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരും. ഉപാസനയുടെ ഉപായമാണ്, എന്നാൽ ഉപാസനകളെല്ലാം സമ്യക് ദർശനത്തിന് ഒരാളെ യോഗ്യനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ചിത്തശുദ്ധി, ഈശ്വരപ്രസാദം, ഇതെല്ലാം ഒരാൾക്ക് ഇവിടെ യോഗ്യതയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ചിത്തശുദ്ധി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈശ്വരപ്രസാദം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നു. സമ്യക് ദർശന പുരുഷാർത്ഥ സിദ്ധി, അതും ചർച്ച ചെയ്യുന്നു. പുരുഷാർത്ഥ സമ്യക് ദർശനം കൊണ്ടാണ് സിദ്ധമാകുന്നത്, എങ്ങനെയാണ് സാധ്യമാകുന്നു, എന്താണ് സമ്യക് ദർശനം, അതും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ സമ്യക് ദർശന ഉപായ വിധി പ്രഭേദോ, സമ്യക് ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വിധികൾ, അതോടെ ചർച്ച ചെയ്യുന്ന സന്യാസം പോലെയുള്ള കാര്യങ്ങൾ ഭാഷകാരന് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. സമ്യക് ദർശനം പിന്നെ സന്യാസം കൂടിയേ തീരും എന്നുള്ള കാര്യം. അപ്പൊ അതിനെ കുറിച്ച് സന്യാസം എന്ന് പറയുമ്പോൾ കർമ്മസന്യാസം, കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ, നിത്യനൈമിത്യ കർമ്മങ്ങളുടെ ത്യാഗം, അതാണ് സന്യാസം കൊണ്ട് ഉദ്ദേശിക്കും. അത് അതിൻ്റെ വിശേഷതകൾ ഭുക്തി മുക്തിഫല അനിയമശ. മുക്തിഫല അനിയമം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് മുക്തി, അതാണ് മുക്തിഫല നിയമം. അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. മുക്തി ജ്ഞാനം കൊണ്ടേ സാധ്യമാവും. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായാൽ അയാൾ മുക്തനാണ്, അവശ്യം ഭാവിയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനവും മുക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു. അപ്പോൾ ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ കാര്യമാണോ മുക്തി? മുക്തിക്ക് ജ്ഞാനം കാരണമാണെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള കാരണം? അപ്പോൾ ഇങ്ങനെ ജ്ഞാനും മുക്തിയും തമ്മിലുള്ള വിശേഷത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിന് മാറ്റമൊന്നുമില്ല അദ്വൈതത്തെ സംബന്ധിച്ച്. എന്നാൽ മുക്തിഫല അനിയമവും ഉണ്ട്. അതായത് ജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കുന്നതിനുള്ള വിശേഷ നിയമം. ആ നിയമം എന്ന് പറയുന്നത് അടുത്ത് ചർച്ച ചെയ്യും. അധികാരപുരുഷന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, അപ്പോൾ മുക്തി എന്ന് പറയുമ്പോൾ സംസാര നിവൃത്തി. ആ സംസാര നിവൃത്തി പലതരത്തിലും വ്യാഖ്യാനിക്കും ഭാഷകാരൻ തന്നെ. ചിലത് പറയാം സംസാര വിലയമാണ്, ചിലത് പറയും സംസാര ബാധയാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അതിന് സംസാര വിലയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്രത്യക്ഷമാകുക. അപ്പോൾ മുക്തിക്ക് വേണ്ടി ഇതെല്ലാം അപ്രത്യക്ഷമാകണോ, ഇല്ലാതായി തീരണോ? അപ്രത്യക്ഷമോ എന്നുവെച്ചാൽ ഇല്ലാതാകും. അതോ ഇത് തുടർന്നാലും മുക്തി തന്നെയാണ്, ജ്ഞാനമുണ്ടായി ഒരാൾക്ക്, അപ്പോൾ മുക്തി സംഭവിക്കുന്നു, അപ്പോൾ ഇതെല്ലാം ഇല്ലാതാവണം? അല്ല, ഇനി ഇല്ലാതാകണമെങ്കിൽ ഇത് തുടരുകയാണെങ്കിൽ ഏതുവരെ തുടരണം, ഏതുവരെ തുടരാം? ഇക്കാര്യങ്ങളിലാണ് അനിയമം. എല്ലാ ജീവന്മാർക്കും ഒരുപോലെയല്ല. തത്വജ്ഞാനമുണ്ടായി, സംസാര നിവർത്തനായി, അയാൾ മുക്തനായി, പക്ഷെ ഇത് അവസാനിക്കുന്നില്ല കൽപ്പാന്തം വരെ. അങ്ങനെയുള്ള അധികാരപുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരെ സംബന്ധിച്ചും അങ്ങനെയല്ല, അധികാരപുരുഷന്മാരെ സംബന്ധിച്ച്. അവർ ഈശ്വരാജ്ഞയ പ്രവർത്തിക്കുന്നു എന്നാണ്. അതിനുള്ള സംസ്കാരം ആണ് ആ നിയമത്തെ ഉണ്ടാകുന്നത്, അവരുടെ ഉപാസന സംസ്കാരം. കൽപ്പാന്തം വരെ പ്രവർത്തിക്കുന്നത് വിശദമായി ചർച്ച ചെയ്യും. മുക്തിയിൽ വ്യത്യാസമൊന്നുമില്ല. ഈ വ്യത്യാസമൊക്കെ വരുന്നത് എങ്ങനെ എങ്ങനെയോ അവരുടെ സംസ്കാരം, വാസന, അതുകൊണ്ട് അത് നിമിത്തമായിട്ട് വരുന്നു. അതുകൊണ്ട് പറഞ്ഞ് ഈശ്വരാജ്ഞയ ഈശ്വരാജ്ഞ കൊണ്ട് പ്രവർത്തിക്കുന്നു. ചിലർ കൽപ്പാന്തം വരെ പ്രവർത്തിക്കുന്നു. അപ്പം മുക്തിയിൽ വ്യത്യാസമില്ല, മുക്തരായി. പിന്നെ മുക്തി എന്ന് പറയുന്നത് എന്താ? ഇതെല്ലാം അവസാനിക്കുന്നതാണെങ്കിൽ, അത് അവസാനിച്ചില്ലെങ്കിൽ അതൊരു വ്യത്യാസമാണ്. അപ്പോൾ മുക്തിയിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സംസ്കാരം കൊണ്ട് തുടരുന്ന ശരീരധാരണവും മറ്റും ഇല്ലാതാകുന്നതാണ് മുക്തിയെങ്കിൽ അത് വ്യത്യാസമുണ്ട്. ചിലർക്ക് വർത്തമാന ജന്മത്തിൽ പ്രാരബ്ധം കഴിയുമ്പോൾ അതില്ലാതാകുന്നു. ചിലർക്കത് അവർ വീണ്ടും വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു, വിടുന്നു. അപ്പം മുക്തി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? സംസാരം നിവൃത്തി എന്നുള്ളതാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സംസ്കാരത്തിൻ്റെ അനുവൃത്തി എന്നുള്ളതാണെങ്കിൽ അനുവൃത്തി പലതരത്തിലാണ്. ചിലർക്ക് വർത്തമാന ദേഹപാദത്തോടുകൂടി തീരുന്നു, പിന്നീട് ശരീരം സ്വീകരിക്കുന്നില്ല. അധികാര പുരുഷന്മാർക്ക് അങ്ങനെയല്ല, അവർക്ക് കൽപ്പാന്തം വരെ ശരീരം അവരെ സ്വീകരിക്കുന്നു. ഇതാണ് അനിയമം എന്ന് പറഞ്ഞത്. അല്ല, മുക്തി എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ട് വരുന്ന സംസാര നിവൃത്തി എന്നാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. അത് നിവർത്തിച്ച സംസാരം അനുവർത്തിക്കുന്നതിൻ്റെ കണക്കാണെങ്കിൽ, ഒരുവിനെ സംബന്ധിച്ചിടത്തോളം സംസാരം നിവർത്തിച്ചു, പക്ഷെ അനുവർത്തിക്കുന്നു, ബാധിത അനുവർത്തിക്കുന്നു. അനുവർത്തി ഏതുവരെ വരാം? കൽപ്പാന്തം വരെ വരാം. മുക്തിയെ ബാധിക്കുകയും ബാധിക്കുന്നില്ല. അനുവർത്തി അത് സംസാരമാണോ? സംസാരമല്ല. അപ്പോൾ അവിടെ ഒരു നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല. ഒരു ജീവൻ അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്നു, യോഗ്യതകളെല്ലാം നേടി, അവന് തത്വജ്ഞാനമുണ്ടായി, മുക്തനുണ്ടായി, മുക്തി അവൻ മുക്തനായി, പിന്നെ പ്രാരബ്ധം ക്ഷയിക്കുന്നു, ശരീരം ഇല്ലാതാകുന്നു, ജനന മരണങ്ങളില്ലാതാകുന്നു. അപ്പോൾ അത് വർത്തമാന ജന്മത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യം, അതിനുവേണ്ടി പിന്നൊരു ജന്മത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നിയമം വരുന്നത് അധികാര പുരുഷന്മാരെ സംബന്ധിച്ച് മാത്രം. അതാണ് മുക്തിഫല നിയമിച്ച ഇത്യത് അർത്ഥജാതം. ഈ വിഷയങ്ങളെല്ലാം തൃതീയ അധ്യായം നിരൂപയിഷ്യത്തെ. ഇതെല്ലാം മൂന്നാം അധ്യായത്തിൽ നിരൂപണം ചെയ്യുന്നു. പ്രസംഗാഗതം ച കിമപ്പി അന്യ, സാന്ദർഭികമായി ചർച്ച ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളും വരും. പ്രസംഗ ആഗതം എന്ന് പറയുന്നു. പ്രസംഗം എന്ന് വെച്ചാൽ സന്ദർഭം. അപ്പോ ചാർവാകന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് നിഷേധിക്കും. അതൊക്കെ പ്രസംഗാഗതമാണ്. പ്രസംഗസംഗതി എന്നും പറയും. സ്മൃതസ്യ ഉപേക്ഷ അനർഹത്വം, അതാണ് പ്രസംഗസംഗതി. ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലേക്ക് കടന്നു വന്നാൽ അതിനവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതുകൂടെ പറയുക, അതാണ് പ്രസംഗം. സംഗതി എന്ന് പറയും. ശാസ്ത്രം ചർച്ച ചെയ്യുന്നതിന് ആറ് തരത്തിലുള്ള സംഗതി സ്വീകരിക്കുന്നുണ്ട്. സപ്രസംഗ ഉപോദ്ഘാത ഹേതുത അവസരസ്ഥത നിർവാഹകൈക്യം കരിയിക്കും ഷോഡാ സംഗതി ഋഷ്യത്തെ. ആറ് തരത്തിലുള്ള സംഗതികൾ, അതായത് ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് മറ്റൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് പരസ്പര ബന്ധം വേണമല്ലോ, പരസ്പര ബന്ധമില്ലാതെ ചിന്തിക്കാനോ പറയാനോ പാടില്ല. ആ പരസ്പര ബന്ധഗതികളെയാണ് പറയുന്നത് സംഗതി. അത് നമ്മൾ സാധാരണ പറയും, എന്താ സാംഗത്യം, ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നതിന് എന്താ സംഗത്യം, അല്ലെ ഈ കാര്യം ഇപ്പോൾ പറയുന്നതിന് എന്താ സംഗത്യം. സാധാരണ പൂർവ്വ അപരബദ്ധമായി തന്നെ കാര്യകാരണ പല നിയമങ്ങളാണ് പറയുന്നത്, അതനുസരിച്ച് തന്നെ പോകും. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്നുണ്ട് പ്രസംഗസംഗതി എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട ഒരു വിഷയം മനസ്സിൽ വന്നു, അതുകൂടി അവിടെ പറയുക. ഇവിടുത്തെ മുഖ്യമായ വിഷയങ്ങൾ സാധനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മുക്തിയുടെ സാധനങ്ങൾ, ജ്ഞാനവും ഉപാസനയും എല്ലാം, അതിൻ്റെ ഇടയ്ക്ക് ചാർവാകനെ നിഷേധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് പറയുന്നത് പ്രസംഗസംഗതിയാണ്, സ്മൃതസ്യ ഉപേക്ഷ അർഹത്വം. അപ്പോൾ അത് പ്രയോജനമുള്ളത് തന്നെയാണ്. ദേഹാത്മവാദത്തെ നിഷേധിക്കുന്നത് പ്രയോജനമുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്നർത്ഥം. എല്ലാവരും സ്വീകരിക്കുന്ന നമ്മൾ തർക്കത്തിലത് ചർച്ച ചെയ്യും. എല്ലാ ശാസ്ത്രങ്ങളും അത് സ്വീകരിക്കും. അത് മീമാംസകർ, അദ്വൈതികൾ, തർക്കീയന്മാർ എല്ലാവരും ശാസ്ത്രീയമായ ചർച്ച വരുന്നിടത്തെല്ലാം ചോദ്യം വരും, എന്തിനാ ഈ കാര്യം ഇപ്പൊ ചർച്ച ചെയ്യുന്നു എന്ന് ചോദ്യം വരും. അപ്പൊ അതിൻ്റെ സംഗതി പറയണം, സാംഗത്യം വിശദീകരിക്കണം, എന്നതുകൊണ്ടാണ്. സാംഗത്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്വാൻമാരുടെ സദസ്സിൽ സ്വീകരിക്കത്തില്ല, തള്ളികളിൽ. തർക്കത്തിൽ ചർച്ച ചെയ്യും വിശദമായി. തത്ര പ്രഥമേ താവത് പാദേ പഞ്ചാഗിൻ വിദ്യാം ആശ്രിത്യ സംസാരഗതി പ്രഭേദ പ്രദർശിതേ വൈരാഗ്യ ഹേതു. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. കർമ്മമായാലും ശരി, ഉപാസനയാലും ശരി, തത്വജ്ഞാനമായാലും ശരി, ശ്രുതിയിൽ ശ്രദ്ധയുള്ളവർക്കാണ്, അല്ലാത്തവരുടെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ശ്രുതി ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ച് കർമ്മങ്ങൾക്ക് ഫലമുണ്ട് എന്നാണ് അവരുടെ, അതാണ് അവരുടെ ശ്രദ്ധ. അതുകൊണ്ടാണല്ലോ കർമ്മം ചെയ്യുന്നത്, അതിന് ഉപാസന, അതിനും ഫലമുണ്ട്. ദക്ഷിണായനഗതി ഉത്തരായണഗതി ഇതൊക്കെ സത്യമാണ് എന്ന് കരുതുന്നവരാണ്, അവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളു. അപ്പോൾ അതിന് കർമ്മഫലം, ഉപാസന ഫലം എല്ലാം പലതും, മിക്കവാറും എല്ലാം തന്നെ അതീന്ദ്രിയ വിഷയങ്ങളാണ്. അപ്പോൾ അതീന്ദ്രിയമായ ഫലങ്ങളെ കൊടുക്കുന്ന ഒന്നിനെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവനോട് പറഞ്ഞിട്ടെന്താ കാര്യം? ചാർവാകനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ശ്രദ്ധയുണ്ട്, ശ്രദ്ധയുള്ളതുകൊണ്ട് പരിശ്രമിക്കുന്നു, കർമ്മങ്ങളിലൂടെയും ഉപാസനകളിലൂടെയൊക്കെ പരിശ്രമിക്കുന്നു. അതിശ്രുതി പ്രമാണത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്, ഈശ്വരോക്തമാണ് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തത്വങ്ങളെ സ്വീകരിച്ചിട്ടുള്ള വിശ്വാസമാണ്. ചില തത്വങ്ങളെ അംഗീകരിക്കുന്നു. മീമാംസകർ പറയുന്നു ശബ്ദം നിത്യമാണ്, അതുകൊണ്ട് ശിഷ്ടന്മാരത് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവര് ഈ ശബ്ദപ്രമാണത്തിന്റെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞവരാണ്. ശബ്ദതത്വ സാക്ഷാത്കാരവന്ത യോഗിന ശിഷ്ടാഹ എന്നെല്ലാം പറയുന്നു. ശിഷ്ടന്മാരെന്ന് പറയുന്ന യോഗികളാണ്, ഒരു ശബ്ദതത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നവരാണ് മീമാംസ. ഇങ്ങനെയൊക്കെയുള്ള ശ്രദ്ധ അതുകൊണ്ടാണ്. ആധ്യാത്മികമായ കാര്യങ്ങളിൽ എന്തായാലും ശ്രദ്ധ വേണമല്ലോ. അപ്പൊ അവരോടാണ് കർമ്മങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും എല്ലാം പറയുന്നത്. അല്ലാതെ കേവലം യുക്തിയെ മാത്രം ആശ്രയിച്ചിട്ടല്ല, കേവലം യുക്തിയെ മാത്രം ആശ്രയിച്ച് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധയില്ല യുക്തി മാത്രം കൊണ്ട് സാധന അധ്യായം ഒരാൾക്ക് നിരൂപണം ചെയ്യാൻ പറ്റത്തില്ല. അദ്വൈത തത്വത്തെ യുക്തിയിലൂടെ സമർത്ഥിക്കുന്നു, ശരിയാണ്, അത് യുക്തിക്ക് ബോധ്യപ്പെടുന്നു, അതുകൊണ്ടാണ് അദ്വൈതത്തെ സ്വീകരിക്കുന്നതെന്ന് പറയും. കാരണം അത് യുക്തിക്ക് ബോധ്യപ്പെടുന്നു, അനുഭവത്തിന് ബോധ്യപ്പെടുന്നു എന്ന് പറയും. അത് ശരിയാണ്. പക്ഷെ ഇവിടെ യുക്തിയും ശ്രുതിക്ക് അനുകൂലമായ യുക്തിയെ സ്വീകരിക്കുന്നതാണ്. കേവല യുക്തിയെ സ്വീകരിക്കാൻ പറ്റത്തില്ല. കേവല യുക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പല വഴിക്കും പോവും, തർക്കത്തിലേക്ക് പോവും, വിതണ്ടാവാദത്തിലേക്ക് പോവും. അപ്പോൾ അവിടെ ശ്രദ്ധ ആവശ്യമാണ്. അതാണ് ശ്രുതി അനുകൂല യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യുക്തിയെ പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിലോ അവിടെ പൂർണ്ണമായും ശ്രദ്ധയെ ആശ്രയിച്ചേ പറ്റും, പൂർണ്ണമായും. അതാണ് കർമ്മഫലങ്ങളും ഉപാസനാഫലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇവിടെ ചർച്ച ചെയ്യുന്ന ദക്ഷിണായണം ഉത്തരായണം എന്ന് പറയുന്നു, ഇതിന് യുക്തിയൊന്നുമില്ല. ശ്രദ്ധ മാത്രം. ശ്രുതി പറയുന്നു, അതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് സ്വീകരിക്കുക, അതാണ്. എന്നാൽ അതിനെ അംഗീകരിക്കുക, അങ്ങനെ ഒരു ദക്ഷിണായന മാർഗം ഉത്തരായന മാർഗമുണ്ട്. അപ്പം അതിൻ്റെ കർമ്മമോ ഉപാസന ചെയ്ത ആ വഴിക്ക് പോകാം എന്നുള്ളതിനെ അംഗീകരിക്കുക, സ്വീകരിക്കുക, അതാണ് ശ്രദ്ധ. അപ്പം ശ്രദ്ധയുള്ളവർ വേദ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ കർമ്മങ്ങളിലും ഉപാസനകളിലേക്കും തിരിയുന്നു. അപ്പം അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കാമ്യമായ കർമ്മങ്ങളിലും ഉപാസനകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അത് ചർച്ച ചെയ്യുന്നതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. വൈരാഗ്യഹേതോഹോ വൈരാഗ്യ, അത് ഒരുപാട് പ്രലോഭനങ്ങളുള്ളതാണ്. ബ്രഹ്മലോകത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ അതിന് താല്പര്യമുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപാസനകളും മറ്റും ചെയ്യും. അപ്പോൾ അത്തരം പരലോക മോഹങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം. വൈരാഗ്യം എന്ന് പറയുന്ന ഇവിടെ അതാണ് മുഖ്യമായ വൈരാഗ്യം. അത്തരം ശ്രദ്ധാലുക്കളല്ലാത്തവരെ സംബന്ധിച്ച് പറയും, പരലോകത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശ്വാസമേ ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നുമില്ല. കാരണം അത് യുക്തിക്ക് ഇവിടെ കിട്ടുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. അതിനോട് താല്പര്യമുണ്ടെങ്കിലല്ലേ വൈരാഗ്യത്തിൻ്റെ ആവശ്യമുള്ളൂ. പരലോകം ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അറിയുന്നില്ല, അതിന് യുക്തിയില്ല. യുക്തിയില്ലാത്ത സ്വീകരിക്കത്തില്ല, അറിയാത്തതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് വിരക്തി ഉണ്ടാകേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ വിരക്തന്മാരാണ് എന്ന് പറയുന്നവര് നാസ്തികന്മാർ. കാരണം അവന് ശ്രദ്ധയില്ല, ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അവന് അതിലൊരിക്കലും താല്പര്യം വന്നിട്ടില്ല. ആ താല്പര്യമില്ലായ്മ, അത് തന്നെ വിരക്തി എന്ന് പറയും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഭാഷകാരൻ പറയുന്നത് വേദത്തിൽ ശ്രദ്ധയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതീന്ദ്രിയമായ ഫലങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. വേദപ്രമാണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കും നാസ്തികന്മാർ. അവർക്ക് വൈരാഗ്യം ഉണ്ടാകണം. അതിനുവേണ്ടിയിട്ട് അത് ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നാണ് ഈ ഗതികളെ കുറിച്ചല്ല. ചോദിച്ചു നോക്കുക, അതിന് വിശ്വാസമില്ല, ശ്രദ്ധയില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലോ അവൻ നാസ്തികനാണ്. അതിന് ശ്രദ്ധയില്ല, വിശ്വാസമില്ല എന്നുള്ളതാണെങ്കിൽ നാസ്തികൻ. അവനൊന്നും അവന് പിന്നെ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നത് വൈരാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനാഗ്രഹമൊന്നും അതിൻ്റെ പുറകെ പോകരുത്, അതിനു വേണ്ടിയിട്ടാണ്. എന്തായാലും അങ്ങനെ ഉള്ള അസുഖങ്ങളിൽ താല്പര്യമുള്ളവരുടെ മനസ്സ് വിക്ഷിപ്തമാകും. വിഷമുക്തമായി കഴിഞ്ഞാൽ അവന് അദ്വൈത വിചാരം സാധ്യമല്ല. വിക്ഷേപമുള്ള മനസ്സിൽ അത് സാധ്യമല്ല. അപ്പോൾ ആ വിക്ഷേപമില്ലാതാവണമെങ്കിൽ അവൻ വിരക്തി ഉണ്ടായാലേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ അതീന്ദ്രിയ വിഷയങ്ങളിലുള്ള വിരക്തി എന്ന് പറയുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിലുള്ള വിരക്തി എന്നുള്ളത്. അപ്പോൾ അതീന്ദ്രിയത്തെ ഒന്ന് സ്വീകരിക്കേണ്ട, ഇവിടെ തന്നെ വിഷയങ്ങളിലുള്ള വിരക്തി, അത് മനസ്സിനെ വിക്ഷിപ്തമാക്കുന്നതുകൊണ്ട് അത് ആവശ്യമാണ്. അല്ലെങ്കിൽ മനസ്സിൽ ഏകാഗ്രമായ ചിന്ത വരത്തില്ല. അതുകൊണ്ട് എന്തായാലും വൈരാഗ്യ ഹേതുവായതുകൊണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നാസ്തികന് രാഗമില്ല, അതുകൊണ്ട് വിരക്തിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവന് അലൗകികമായ വിഷയങ്ങളിൽ ഒരുപക്ഷെ രാഗമില്ലായിരിക്കും, പക്ഷെ ലൗകിക വിഷയങ്ങളിൽ രാഗം വരും. അപ്പോൾ വൈരാഗ്യ ഹേതുവായിട്ടുള്ള ചർച്ച എല്ലാവർക്കും ആവശ്യമാണ്. തത്ര പ്രഥമേ തവത്പാതെ, ആദ്യ പാദത്തിൽ പഞ്ചാഗ്നി വിദ്യാം ആശ്രിത്യ, ഇവിടെ പഞ്ചാഗ്നി വിദ്യയെ കുറിച്ച് പറയുന്നുണ്ട്. ദ്വിലോകം, പർജന്യം, പൃഥിവി, പുരുഷൻ, യോഷിത്, ഈ അഞ്ചെണ്ണത്തിൽ അഗ്നി ഭാവന ചെയ്യുന്നു. അതാണ് പഞ്ചാഗ്നി വിദ്യയുടെ ചുരുക്കം. ചാന്ദോക്യത്തിൽ അത് വന്നാണ്. ചേതുകേതു പാഞ്ചാല രാജസദസ്സിൽ അധ്യയനമെല്ലാം പൂർത്തിയാക്കിയിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ആ രാജാവ് ജൈവലി ചോദിച്ചു, നീ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ടാണോ വന്നത്? എല്ലാം പഠിച്ചിട്ടാണ്. ശരി, അപ്പോൾ ഉപാസനയെ സംബന്ധിച്ച് അഞ്ച് ചോദ്യം ചോദിച്ചു. നാലഞ്ച് ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ചെയ്തതിന് കഴിഞ്ഞില്ല. ദക്ഷിണായനവും ഉത്തരായണവും പിരിയുന്നത് എവിടെ നിന്നാണ്? പരലോകത്തെക്കുറിച്ച് നിനക്കറിയാമോ? ഇവരെല്ലാം എവിടെ പോകുന്നു? എന്തുകൊണ്ടാണ് അവിടെ നിറയാത്തത്? എങ്ങനെയാണ് ആപ്പഹ, ആപ്പിന് പുരുഷൻ എന്നുള്ള സ്വപ്ന വരുന്നത്? ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ. ഇതെല്ലാം സാധാരണഗതി ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം എല്ലാം ഉപാസനയെ സംബന്ധിച്ചാണ്. അപ്പോൾ വേദമെല്ലാം അധ്യയനം ചെയ്തവൻ ഈ ഉപാസനകൾ അറിഞ്ഞിരിക്കണം. എന്ന് കരുതിയാ ചോദിക്കുന്നു. പക്ഷെ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ല. തിരിച്ച് പിതാവായ ഉദ്ദാലകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചു വിട്ടു, രാജസദസ്സിൽ പോയി ഞാൻ നാണം കെട്ടുപോയി. ആ രാജാവ് എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു ഉത്തരം പോലും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ പിതാവ് പറയും, ഞാനും അങ്ങനെ തന്നെ, എനിക്കും അറിയത്തില്ല ഈ ചോദ്യങ്ങളുടെ ഉത്തരവൊന്നും, അതുകൊണ്ടാണ് നിന്നെ പഠിപ്പിക്കാത്തത്. ശരി, നമുക്ക് പോകാം, അവിടെ ചെന്ന് രാജാവിനോടുകൂടി എന്നെ ചോദിക്കാം. അവിടെ ചെന്ന് രാജാവിനെ കാണും. രാജാവ് ഉദ്ദാലകൻ വലിയ ഗുരുവാണ്, അന്നത്തെ ഗുരുകുലം നടത്തുന്നയാളാണ്, ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് സംശയം ചോദിച്ച് ക്ഷത്രിയനായ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഉദ്ദാലകൻ ബ്രാഹ്മണനാണ്, അയോഗ്യമായ രീതിയിൽ ആദരിച്ചൊക്കെ ഇരുത്തി പിറ്റേ ദിവസം വന്ന് ചോദ്യം ചോദിച്ചു. ആദ്യം ഒന്നും മിണ്ടിയില്ല, ഉത്തരം പറഞ്ഞില്ല. പിന്നീട് പറയും, ശരി ഞാൻ പറയാം, പക്ഷേ ഒരു വിഷയമുണ്ട്. ഈ വിദ്യ എന്ന് പറയുന്ന ഇത്രയും കാലം ക്ഷത്രിയന്റെ തലമുറകളിലൂടെയാണത് വന്നുകൊണ്ടിരുന്നത്. ഈ വിദ്യ ഇതുവരെ ബ്രാഹ്മണനെ പ്രാപിച്ചിട്ടില്ല. എന്തായാലും താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് ഈ വിദ്യ ഞാൻ ബ്രാഹ്മണനായ താങ്കൾക്ക് ഉപദേശിക്കാം. ഇനി ഇത് ബ്രാഹ്മണരിലൂടെ ഈ വിദ്യ പോട്ടെ എന്ന് പറഞ്ഞ് പഞ്ചാഗ്നി വിദ്യ ക്ഷത്രിയന്റെ പരമ്പരയിലൂടെ അന്ന് ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്ന ഓരോ ഗോത്രങ്ങളാണ്. ആ ക്ഷത്രിയ ഗോത്രത്തിലൂടെ വന്നിരുന്ന ഈ വിദ്യ ബ്രാഹ്മണൻ ഉപദേശിച്ചു. അല്ല, വർണ്ണം തന്നെയാണ്. അത് വൈദിക കാലത്തിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പഴയകാലത്ത് എല്ലാ സമുദായങ്ങളും ഗോത്രങ്ങളായാണ് നിന്നു, ഓരോരോ ഗോത്രങ്ങൾ, ഓരോ ഗ്രൂപ്പ്. പിന്നെ അത് വർണ്ണമായി, ജാതിയായി, പല വിഭാഗങ്ങളായി. അപ്പം ഗോത്രങ്ങളായിരുന്നപ്പോൾ വേദത്തിലൊക്കെ ഈ ഗോത്രങ്ങളെ കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. അന്നിപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യരുടെ എണ്ണത്തിൽ കുറവാണ്. ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വിദ്യ ഉണ്ടായിരുന്നു, പഞ്ചാഗ്നി വിദ്യ. സ്വാഭാവികമായിട്ടത് മറ്റൊരാൾക്ക് പോകത്തില്ല. അപ്പോൾ ബ്രാഹ്മണൻ്റെ കയ്യിൽ വേറെ വിദ്യയായിരുന്നു, ക്ഷത്രിയൻ്റെ കയ്യിൽ വേറെ വിദ്യയായിരുന്നു. ബ്രാഹ്മണൻ ചെന്ന് ചോദിച്ചു കൊടുത്തപ്പോൾ ക്ഷത്രിയൻ എന്ത് ചെയ്തു, ആ വിദ്യ ബ്രാഹ്മണൻ ഉപദേശിച്ചു കൊടുത്തു. പിൽക്കാലത്താണ് പിന്നെ ഇതിൽ കാപട്യങ്ങളും സ്വാർത്ഥതകളും ഒന്നും വന്ന് വിദ്യ ഉപദേശിക്കാൻ പാടില്ല. അതൊക്കെ പിൽക്കാലത്ത് വന്നാണ്, സ്മൃതികളുടെ കാലഘട്ടത്തിലാണ് വന്നത്. വേദം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെ സ്വന്തമാണ്, അത് ബ്രാഹ്മണനെ ഉപദേശിക്കാൻ പാടുള്ളൂ, ബ്രാഹ്മണനിൽ നിന്നേ വേദം പഠിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥതകൾ പിൽക്കാലത്ത് സ്മൃതികാരന്മാരുണ്ടാക്കിയെടുത്തതാണ്. ഗൗതമനിയും മനുവിനിയും പോലെയുള്ള ആൾക്കാർ എഴുതിപ്പിടിപ്പിച്ച നിയമങ്ങളാണത്. വേദത്തിൽ അതില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഉണ്ടായിരുന്നെങ്കിൽ അതുവരെ തങ്ങളുടെ ഗോത്രത്തിലുണ്ടായിരുന്ന ഒരു വിദ്യ ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുക്കും. പക്ഷെ പിൽക്കാലത്ത് ഗൗതമനും അവരുമൊക്കെ പറഞ്ഞ എന്താണ്, വിദ്യ ബ്രാഹ്മണനെ ഉപദേശിക്കുക, വേറെ ആർക്കും ഉപദേശിക്കും, കാരണം വേദം ബ്രാഹ്മണന്റെ സ്വന്തമാണ്. അപ്പൊ ക്ഷത്രിയന്റെ നിന്ന് പണ്ട് അടിച്ചു മാറ്റിയത് പിന്നെ സ്വന്തമാക്കി, അതിൻ്റെ കുത്തകാവകാശം ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. അതൊക്കെ അവിടേക്ക് വന്നപ്പോൾ ജാതിയുടെ ഉച്ചനീചത്വങ്ങളും അതീതവും വന്നിട്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏത് കാലഘട്ടത്തിൽ? അതിനാണ് ഈ പഞ്ചാഗ്യവിനിത്യ ഉപദേശിച്ച അതിൻ്റെ തെളിവാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അത് കൊണ്ടുവന്നു. എന്നിട്ടാണ് പറഞ്ഞത് വേദമൊക്കെ സംരക്ഷിച്ചത് ബ്രാഹ്മണര് മാത്രമാണ്. അങ്ങനെയല്ല, ക്ഷത്രിയനെ സംരക്ഷിച്ചിരുന്നു ക്ഷത്രിയൻ്റെ വേദം. ബ്രാഹ്മണൻ മാത്രമല്ല വേദത്തെ സംരക്ഷിച്ചത്, അവന് വേദം തന്നെ അതിന് തെളിവാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വേദം ചൊല്ലിയിരുന്നു. പിൽക്കാലത്ത് പറഞ്ഞത് പാടില്ല, സ്ത്രീക്ക് ചൊല്ലാൻ പാടില്ല. അപ്പോ ആ കാലത്തിന്റെ വ്യത്യാസം, മനുഷ്യന് സ്വാർത്ഥത വന്നപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരുടെ അതിനെ കൈവശപ്പെടുത്തി മറ്റുള്ളവർ കൊടുക്കാതെയാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഇവിടെ പഞ്ചാഗ്യവിനിദ്യയെക്കുറിച്ച് പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട്. ബ്രാഹ്മണൻ്റെ വേദം ഉണ്ടായിരുന്നു, ക്ഷത്രിയൻ്റെ വേദം ഉണ്ടായിരുന്നു, അല്ലാതെ ആദിവാസികളുടെ വേദവും അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതും വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് രണ്ടിലും പെടാത്തവരുടെ വേദം ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇതൊക്കെ പുരോഹിതന്മാർ പൗരോഹിത്യത്തിനും പ്രാധാന്യം വന്നപ്പോൾ അവരിതെല്ലാം സ്വന്തമാക്കി വെച്ച് വേറെ ആർക്കും പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ് ശങ്കരാചാര്യരും അതിൻ്റെ പിറകെ പോയത്. അത്തരം സ്വാർത്ഥതകളെയൊക്കെ പിന്താങ്ങി. അതുകൊണ്ടാണ് കാലം കൊണ്ടുവന്ന വ്യത്യാസം തിരിച്ചറിഞ്ഞില്ല. അത് ശങ്കരാചാര്യർക്കും വന്നു. അതിൻ്റെ ദോഷവും പിൽക്കാലത്ത് വന്നു. മുമ്പ് അതില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പ്രസംഗാതാഗതം പിൽക്കാലത്താണ് അതൊക്കെ വന്നത്. അതിനെ പരിപോഷിപ്പിച്ചതിന് ശങ്കരാചാര്യർക്കും വലിയ പങ്കുണ്ട്. ചിലർ പറയുന്നതൊന്നും പരസ്യമായി പറയരുതെന്ന്, ചിലരുടെ മനസ്സിലെങ്കിലും ഉള്ളത്. കാരണം ശങ്കരാചാര്യര് ജഗദ്ഗുരുവല്ലേ? ജഗദ്ഗുരുവായിരിക്കുന്ന ഒരാളിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാമോ? അത് ശരി തന്നെയാണ്. അദ്വൈത വിദ്യയെ സംബന്ധിച്ച് ശങ്കരാചാര്യ ജഗദ്ഗുരു തന്നെയാണ്. പക്ഷേ വേണ്ടാധീനങ്ങളുടെ ജഗദ്ഗുരുവാക്കേണ്ടതിനാ? വേണ്ടാധീനങ്ങളുടെ പേരിൽ ജഗദ്ഗുരുവാക്കണം. അതാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതിൻ്റെ പേരിലും ജഗദ്ഗുരു ആയിക്കോട്ടെ, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ബഹുമാനത്തിന് കുറവൊന്നുമില്ല, പക്ഷെ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത തന്നെ പറയണം. അതിനുള്ള ആർജവും തൻ്റെ ഇടവും വേണം. അങ്ങനെ പുറത്തു വരത്തില്ല. അല്ലല്ല, അത് വരുന്നത് ഇത് പാടില്ല എന്ന് പറയുന്നത് ശൂദ്രന്മാരാണ്. അല്ലാതെ ആരും പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരമുള്ള ഈ ഇതിൻ്റെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ പൗരോഹിത്യത്തിൻ്റെ ദുഷിച്ച ഫലങ്ങളെല്ലാം ഇന്നത്തെ ബ്രാഹ്മണരൊക്കെ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷെ ശൂദ്രന്മാർ അതിൻ്റെയൊക്കെ വക്താക്കളായി മാറുന്ന കാലമാണിത്. ശൂദ്രന്മാർ ചണ്ടാളന്മാരെല്ലാം അവരാണെന്ന് ഈ പൗരോഹിത്യത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ കഥയറിയാതെ ആട്ടം കാണുന്നവരാണ്. അവർക്കറിയത്തില്ല. മറ്റുള്ളവരെല്ലാം അത് കാരണം അവർക്ക് വിവേകമുണ്ട്. അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നു ഇനി ഇതൊന്നും കൊണ്ടു നടക്കുന്നു ശരിയല്ല, ഇതൊക്കെ കളയേണ്ട കാലമായിരുന്നു. ശൂദ്രന്മാർക്ക് ഇപ്പോഴും വിവരം വന്നിട്ടില്ല, പണ്ടുമില്ലായിരുന്നു. അതുകൊണ്ട് അവരിതിൻ്റെയൊക്കെ പൗരോഹിത്യത്തിൻ്റെയും മറ്റും വക്താക്കളായി ഇതിനെയൊക്കെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഇന്ന് അവരാണ്. അല്ലാതെ പഴയ പൗരോഹിത്യത്തിൻ്റെ ആൾക്കാരല്ല, കൂടുതലും അങ്ങനെയുള്ളവരാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുക, ഇന്ന് ഇതിൻ്റെയൊക്കെ ഇത്തരം കൊള്ളരായ്മകളുടെയൊക്കെ വക്താവായി സംരക്ഷകരായി നടക്കുന്നവരാണ് ശൂദ്രന്മാരാ സ്ത്രീകളും. അതുകൂടെ പറയണം, ശൂദ്രന്മാർ പറയുന്നിടത്തെല്ലാം സ്ത്രീകളവിടെ പറയും. ശങ്കരാചാര്യ രണ്ടുപേരും ചേർത്തേ പറയത്തുള്ളൂ. അതിന് കാരണമുണ്ട്, രണ്ടു ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ഈ അനാചാരങ്ങളൊക്കെ വേണമെന്ന് പറയുന്ന അവരാ സംരക്ഷിക്കുന്നു. അതുകൊണ്ടത് പാടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്, വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ക്ഷത്രിയൻ തന്റെ വിദ്യയെ ബ്രാഹ്മണന് കൊടുക്കുന്നു, അതാണ് പഞ്ചാംഗിരി വിദ്യ ഉപാസന. അത് ബ്രാഹ്മണൻ സ്വീകരിക്കുന്നു, പിന്നെ ആ ഉപാസനകളെല്ലാം പ്രചരിച്ചിരുന്നു. അപ്പൊ അതിനിവിടെ ചർച്ച ചെയ്യുന്നത് വൈരാഗ്യഹേതുഭവം. അതിൽ ആസ്തികനാകുമ്പോൾ അതിലൊക്കെ വിശ്വാസം വരും, അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറാവും, ഉപാസനകൾ അനുഷ്ഠിക്കാൻ തയ്യാറാവും. അപ്പോൾ അതിൽ നിന്ന് വിരക്തനാവണം, പിന്മാറണം. അങ്ങനെ തത്ര പ്രഥമേ തവത്പാതേ, ഒന്നാമത്തെ പാദത്തിൽ പഞ്ചാഗ്നി വിദ്യാം ആശ്രിത്യ, പഞ്ചാഗ്നി വിദ്യ ആശ്രയിച്ചിട്ട് സംസാരഗതി പ്രഭേദ, സംസാരഗതിയുടെ ഭേദങ്ങൾ, ദക്ഷിണായനം ഉത്തരായണം തുടങ്ങിയുള്ള ഭേദങ്ങൾ പ്രദർശിതേ, പ്രദർശിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? വൈരാഗ്യഹേതുഃ, വൈരാഗ്യത്തിന് വേണ്ടി. അതിൽ താല്പര്യമില്ലാതെ വന്നാലേ ആത്മവിദ്യയിലേക്ക് തിരിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ന് പറയുന്നത് പലതരത്തിൽ അവിടെ വർണ്ണിക്കുന്ന ഒന്ന്, ദക്ഷിണായന മാർഗം, പിന്നെ ഉത്തരായണ മാർഗം, പിന്നെ ഈ ലോകത്തിൽ തന്നെ ജായസ്വം മറിയസ് ജനിക്കുക മരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ജീവന്റെ ഗതികൾ. തസ്മാ ജുഗുപ്സേതി അന്തേ ശ്രവണ, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ശ്രുതി തന്നെ ഇതിനെല്ലാം കുറിച്ച് പറഞ്ഞ ശേഷം അവസാനം പറയും. തസ്മാ ജുഗുപ്സേത്, അതിനെ വെറുക്കേണ്ടതാണ്, അതിൻ്റെ പിന്നാലെ പോകരുത്, മുക്തി ലഭിക്കാതെ പോകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് വെറുതെ അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആസ്തിക ബുദ്ധിയുള്ള വൈദികന്മാർക്ക് അതിന് താല്പര്യമുണ്ടാകും, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി.